അപവാദ സമാനാധികൾ, അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ക്ഷരം ഉദ്ഗീതം ഉപാസീത, ഇവിടെ അക്ഷരം ഉദ്ഗീതം ഉപാസീത എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഉദാഹരണം ആണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത്, ഇവിടെ പറഞ്ഞു ആത്മബുദ്ധിര് ദേഹേന്ദ്രിയ സംഘാതി ആത്മബുദ്ധിർ ആത്മന്യവ ആത്മബുദ്ധിയാ പശ്ചാത്ഭാവിന്യ തത്വമസിത്യനയ യഥാർത്ഥ ബുദ്ധിയാ നിവർത്തിയത്തെ യഥാവ ദിഗ്ഭ്രാന്തിർ ദൃഗ്ഭ്രാന്തി ബുദ്ധിർ ദിഗ് യാഥാർത്ഥ ബുദ്ധിയ. അവിടെ ഇത് കഴിഞ്ഞ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്തത്. എന്താണ് നാമബുദ്ധി? നാമത്തിൽ ബ്രഹ്മബുദ്ധി ഉണ്ടായാലും നാമബുദ്ധി അനുവർത്തിക്കുന്നു. ഈ വാക്യം അതുപോലെ ദിഗ്ഭ്രാന്തി യഥാർത്ഥ ബുദ്ധി കൊണ്ട് നിവർത്തിക്കപ്പെട്ടാലും ആ ദിഗ്ഭ്രാന്തി പിന്നെയും അനുവർത്തിക്കപ്പെടും. എന്ത് ചർച്ച ചെയ്തെന്നല്ല ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടിത് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു വാക്യം എന്തുകൊണ്ട് ചർച്ച ചെയ്തു, എന്താണ് ചർച്ച ചെയ്തെന്നുള്ള വിഷയം ശരി, എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്തു എന്നാ ചോദിച്ചു. നിവർത്തിയതേ എന്നുള്ള ശബ്ദം വന്നു, അത് തന്നെയാണ്. നിവർത്തിയത എന്ന് പറയുന്നതിന് എന്തർത്ഥം എടുക്കും എന്നാണ്. ഇവിടെ നിവർത്തിത എന്ന് പറയുന്നതിന് എന്തർത്ഥം കൊടുക്കും? നിവർത്തിയതേ എന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? എന്തർത്ഥം എടുക്കാം? ഇല്ലാതാകുന്നു എന്നർത്ഥം എടുക്കാം. ഇല്ലാതെയാകുന്നു എന്നുള്ള അർത്ഥം കൊടുക്കാം. എന്താ ദോഷം? അതിലെന്താ ദോഷം? സമാധി പോകുന്ന ദോഷമാണ്. സമാധി പോകുന്ന ദോഷമാണെന്ന് ഞാൻ പറഞ്ഞു. ഭാഷ്യകാരൻ പറഞ്ഞതിന്റെ താല്പര്യം വെച്ചാണെങ്കിൽ സമാധി ദോഷമാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിവർത്തിയത്തെ എന്ന് പറയുന്നത് കൊണ്ട് ഇല്ലാതാകുക എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ ഇവിടെ അങ്ങനൊരർത്ഥം? അതുകൊണ്ട് സമാധിയെ പ്രാരബ്ധത്തെ സ്വീകരിക്കുന്നോണ്ട് എന്താ ദോഷം? എന്താ സമാധിയെ സ്വീകരിച്ചാലും പ്രാരബ്ധത്തെ സ്വീകരിക്കാം, കാരണം സമാധിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, തിരിച്ചു വന്നിട്ട് വ്യവഹാരമുണ്ട്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് സമാധിയിൽ പോയ ആൾ തിരിച്ചു വന്ന് വ്യവഹരിക്കുന്നു ചോദിച്ചാൽ പറയുന്നത് പ്രാരബ്ധമാണ്. അപ്പൊ സമാധിയെ സ്വീകരിച്ചാലും പ്രാരബ്ധത്തെ സ്വീകരിച്ചല്ലേ പറ്റും. അതിനെന്താ? സമാധിയിൽ പോകുന്ന ഒരാൾ നിറവികൽപ്പ സമാധി പോകുന്നു, അയാൾ വീണ്ടും തിരിച്ചു വന്നു, വ്യവഹാരങ്ങൾ ചെയ്യുന്നു, വിധാന ദിശ എന്ന് പറയും സമാധിയിൽ നിന്ന് ഉണർന്നു വരുന്ന സമയം. എന്താ ദോഷം? അങ്ങനെയാണ് സമാധിയെക്കുറിച്ച് പറയുന്നവരെല്ലാം അവിടെയും പ്രാരബ്ധം തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അതെന്താ? ജ്ഞാനം പ്രാരബ്ധം. ജ്ഞാനം പ്രാരബ്ധമാണെന്ന് ആര് പറയുന്നു? ജ്ഞാനം കാരകമല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതാകും. ജ്ഞാനത്തിന് ശേഷം കർമ്മം ചെയ്യേണ്ടിയുണ്ട്, ചെയ്താലേ മുക്തിന് ഫലം കിട്ടും എന്നുള്ള. അതും ഇതുമായിട്ട് എന്താ ബന്ധം? ജ്ഞാനം കാരകമാണോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തേ ഇന്നലെ, അതുപോലും ചർച്ച ചെയ്തു ഇന്നലെയല്ല. ഇന്നലെ സമാധിയും മരണത്തോടെയാണ് നമ്മള്. ഇവിടെ നിവർത്തിയത്തെ എന്ന് പറയുന്നതിന് നാശമല്ല, നാശം എന്നുള്ള അർത്ഥം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഇന്നലെ പറഞ്ഞ കാര്യം ചെയ്തു. അങ്ങനെ അതെങ്ങനെ മനസ്സിലായി? ദിഗ്ഭ്രാന്തി എന്ന് പറയുന്ന ഉദാഹരണം പറയുന്നിടത്ത് അനുവൃത്തിയുണ്ട്. അപ്പോ നാശം എന്ന് പറഞ്ഞാൽ എന്താവും? എന്തർത്ഥമാവും? ദിഗ്ഭ്രാന്തി എന്ന് പറയുന്നിടത്ത് നാശമില്ലേ? നാശം എന്നുള്ള അർത്ഥം എടുത്താൽ എന്താ തകരാറ്? കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് എന്താ കുഴപ്പം? നിവർത്തിയത്തെ നാശം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എന്താ തകരാറ്? ദിഗ്ഭ്രാന്തി എന്നുള്ള ഉദാഹരണം എടുക്കുമ്പോൾ അവിടെ നാശം എന്നുള്ള അർത്ഥം എന്തുകൊണ്ട് എടുക്കാൻ പാടില്ല? ഈ നാശം എന്നുള്ള അർത്ഥം എടുത്താൽ എന്തായിരിക്കും? അതിന്റെ അർത്ഥം എന്തായിരിക്കും? നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവും നശിക്കുന്നതാണ്. ഏ ജ്ഞാനത്തോടു കൂടി ജ്ഞാനത്തിന്റെ വിഷയമാണ് വസ്തുവും നശിക്കുന്നതായി എടുക്കേണ്ടി വരും. ഇവിടെ വസ്തു നശിക്കത്തില്ല, ദിഗ്ബ്രഹ്മം മാത്രമേ നശിച്ചത്. വസ്തു നശിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അവിടെ ദിഗ്ഗിന്റെ ബ്രഹ്മം മാത്രമാണ് മാറിയത്, പക്ഷെ വീണ്ടും ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതിന് വസ്തുവില്ലേ? വസ്തുവില്ലാത്ത ബ്രഹ്മമാണോ? വസ്തു അവിടെ തന്നെ ഉണ്ട്, അതിന് ബുദ്ധി മാത്രമാണ് മാറിയത്. ബ്രഹ്മം വരുമ്പോ വസ്തുവില്ല എന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. വസ്തു നശിക്കില്ല എന്ന് പറഞ്ഞു. മാറുമ്പോൾ ബ്രഹ്മം മാറുമ്പോൾ ബ്രഹ്മം നശിക്കുമ്പോൾ വസ്തു നശിക്കില്ല എന്ന് പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല. പിന്നെ പിന്നെന്താ? സുവർത്തിയതെ അങ്ങനെ രജ്ജു സർപ്പത്തിന് വിഷയമില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോരോന്ന് പറഞ്ഞിട്ടല്ല എന്റെ മേലിൽ ആരോപിക്കുകയാണ്. ഞാൻ സ്വപ്നം പോലും കാണുന്നത് രജ്ജു സർപ്പത്തിൽ സർപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. രജ്ജു സർപ്പം ഉദാഹരണം ഡിസ്കസ് ചെയ്തിരുന്നു. രജ്ജു സർപ്പം ഉദാഹരണം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, പക്ഷെ ഈ വിഷയത്തിന് വേണ്ടി അത് എടുത്തിട്ടില്ല. രജ്ജു സർപ്പം പോലെ എന്ന് വിചാരിക്കുമ്പോഴാണ് മറ്റു സമാധി പ്രക്രിയയായി പോകുന്ന ദോഷം വരുന്നത്. രജ്ജു സർപ്പം ഉദാഹരണം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന ദിഗ്ഭ്രാന്തി എന്ന് പറയുന്ന ഉദാഹരണം തമ്മിൽ എന്താ വ്യത്യാസം? പറഞ്ഞു കഴിഞ്ഞു. പ്രതീതി ഇല്ലാതാകുന്നു. യഥാർത്ഥ ജ്ഞാനത്തിന് ശേഷം സർപ്പത്തിന്റെ പ്രതീതിയും ഇല്ലാതാകുന്നു. സർപ്പത്തിന്റെ പ്രതീതി ഇല്ലാതാകുന്നു. സർപ്പം എന്ന് പറയുന്ന അവിടെ എന്താ? രജ്ജു സർപ്പ വിഷയത്തിൽ സർപ്പം എന്ന് പറയുന്ന എന്താ? കൽപ്പിതമായ എന്നാണോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? കഴിഞ്ഞ ദിവസം പറഞ്ഞത് പറയണം. രജ്ജു സർപ്പഭ്രാന്തിയിൽ സർപ്പം എന്താണെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? ഒരു ദിവസം പറയുന്നതായിട്ട് ഒരു ബന്ധമില്ല, പിറ്റേ ദിവസം വന്നിരുന്നാല് അത് എന്നെ മണ്ടനാക്കുന്ന ഒരു പരിപാടിയാണ്. രജ്ജസർപ്പ ഭ്രാന്തിയിൽ സർപ്പം എന്താണെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രജ്ജുവിൽ അധ്യസിക്കപ്പെട്ട് എന്ത് അധ്യസിക്കപ്പെട്ട് എന്തോ അങ്ങനെ കേട്ടില്ല. എന്താണ് കേൾക്കുന്നില്ല? പറയുന്നു എന്നാണോ പറഞ്ഞു? വിദ്യാജ്ഞാനത്തിന്റെ വിഷയം എന്നാ പറഞ്ഞു. വിഷയമില്ലെന്നല്ല പറഞ്ഞത്, സർപ്പം എന്ന് പറയുന്ന അവിടെ ഭ്രാന്തിയുടെ വിഷയമാണ് എന്ന് പറഞ്ഞു. പറയുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റും. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? അല്ല, വെറുതെ കൂടെ വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോയോ? അതുകൊണ്ടെന്താ കാര്യം? അവിടെ സർപ്പം എന്ന് പറയുന്നത് മിഥ്യാജ്ഞാനത്തിൻ്റെ വിഷയമാണ് എന്ന് പറഞ്ഞു, വ്യക്തമായിട്ടും പറഞ്ഞു. പറഞ്ഞോ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥ ജ്ഞാനം വരുമ്പോ അവിടെ വിഷയം നശിക്കുന്നു, വിഷയമില്ലാതാകുന്നു. എങ്ങനെയാണോ ഭ്രാന്തി ജ്ഞാനം പ്രത്യക്ഷമാകുന്നത്, അവിടെ വിഷയവും അപ്രത്യക്ഷമാകും. എന്നുവെച്ചാൽ അത് പ്രതീതിക്ക് വിഷയമാകുന്നില്ല. വിഷയം രണ്ടും പോയി. പിന്നെ അവിടെ സർപ്പവും ജ്ഞാനവുമില്ല, സർപ്പ പ്രതീതി വിഷയത്തിൻ്റെ പ്രതീതിയില്ല, രണ്ടും പോയി. അപ്പം നിവർത്തിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരർത്ഥം എടുക്കുകയാണെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് എന്ത് സംഭവിക്കും? പ്രപഞ്ചം അപ്രത്യക്ഷമാവും. പ്രപഞ്ചവിലയം എന്ന് പറയുന്നത് തന്നെ ഭാഷ്യകാലം ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. തത്വജ്ഞാനം കൊണ്ട് പ്രപഞ്ചവിലയം സംഭവിക്കും എന്ന് പറയും. പ്രപഞ്ചവിലയം എന്ന് പറഞ്ഞാലും പ്രപഞ്ച നിവൃത്തി എന്ന് പറഞ്ഞാലും എല്ലാം എന്തർത്ഥമെടുക്കണമെന്നുള്ളതാണ്. രജിസർപ്പ് ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ പിന്നീട് അവിടെ ഒന്നും ശേഷിക്കുന്നില്ല. പിന്നെ തത്വജ്ഞാനത്തിന് ശേഷം പിന്നെ ശേഷിക്കുന്ന എന്താണ്? എന്ത് ശേഷിക്കും? എന്നാണോ പറഞ്ഞത്? തത്വജ്ഞാനത്തിന് ശേഷം രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്, തത്വജ്ഞാനത്തിന് ശേഷം എന്ത് ശേഷിക്കും? തത്വം മാത്രമേ ശേഷിക്കും. രണ്ടാമതൊന്നും സത്യമായിട്ടോ അസത്യമായിട്ടോ പ്രതീതിയായിട്ടോ ഭ്രാന്തിയായിട്ടോ അല്ലെങ്കിൽ സത്യജ്ഞാനമായിട്ടോ ഒന്നും തന്നെ ശേഷിക്കും. ശേഷിക്കുന്ന തത്വം മാത്രം. ആ ഒരു ദൃഷ്ടാന്തത്തിലൂടെ ചിന്തിക്കുകയാണ്. രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് വ്യാവഹാരിക ലോകത്താണ് സംഭവിക്കുന്നത്. ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ ജ്ഞാനം നീക്കാം. അതിൻ്റെ ഭ്രാന്തിയുടെ സ്മൃതി ഉണ്ടാവാം, പലത് സംഭവിക്കും. ഇവിടെ അങ്ങനെയല്ല. ജഗത്തിൻ്റെ ഈ പ്രതീതിക്ക് അനുഭവത്തിന് കാരണമായിരുന്ന അജ്ഞാനം അത് തന്നെ പോയി. തത്വബോധം ഉണ്ടായി. രജ്ജുജ്ഞാനം ഉണ്ടാകുമ്പോൾ പിന്നെ സർപ്പത്തെ സംബന്ധിച്ചൊന്നുമില്ല, എല്ലാം പോയി, ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. അത് പരമാർത്ഥികമായൊരു ജ്ഞാനമാണ്. വ്യവഹാരത്തിൽ സംഭവിക്കുന്ന ഒരു ജ്ഞാനമില്ല, പിന്നൊന്നും ശേഷിക്കാൻ വഴിയില്ല. അതിൽ നിന്ന് നിവർത്തിത എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ദിക് ബ്രഹ്മദൃഷ്ടാന്തത്തിലൂടെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്തുവരും? അവിടെ ബാധ്യത അനുവർത്തി ഉണ്ട്. ബാധ്യതമായത് വീണ്ടും അനുവർത്തിക്കുന്നു. ആ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ചർച്ച ചെയ്തത്. ഈ ബാധ്യത അനുവർത്തി എന്ന് പറയുന്നിടത്താണ് എന്തു വരുന്നത്? പ്രാരബ്ധം വരുന്ന അവിടെയാണ്. അപ്പൊ ബാധ്യത എന്ന് പറയുമ്പോ എന്താവും? എന്തർത്ഥം വരും? എന്താണോ സത്യത്തെ ബുദ്ധി, ഭ്രാന്തി അസത്യം ഒന്ന് ബോധിക്കുക, സത്യം എന്താണെന്ന് അറിയുക, അത് സംഭവിക്കും. യഥാർത്ഥ ദിക്ക് ഇന്നതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മുമ്പ് അനുഭവപ്പെട്ടിരുന്ന ദിക്ക് അതെല്ലാം അസത്യമാണോ, അത് ശരിയല്ല എന്നുള്ള ബോധം ഉണ്ടാകും. അത് യഥാർത്ഥ ബോധം ഉണ്ടാകുന്നുണ്ടാണ്. പക്ഷെ യഥാർത്ഥ ബോധം ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കുന്നു? വീണ്ടും പഴയതുപോലെ തോന്നും. മുമ്പുണ്ടായതുപോലെ തോന്നും, അറിയാം അത് ശരിയല്ലെന്ന്. എന്നാലും വീണ്ടും തോന്നും അത് ഇത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു, അറിഞ്ഞിട്ടുകൂടിയും തോന്നുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേഹാത്മബുദ്ധി. അപ്പോ തത്വജ്ഞാനത്തിന് ശേഷം, തത്വജ്ഞാനത്തിന് മുമ്പ് വരെ ദേഹാത്മബുദ്ധി ദൃഢമായിരുന്നു. ഒരിക്കലും താൻ തത്വമാണെന്ന് ധരിച്ചിട്ടേയില്ല. പക്ഷേ തത്വജ്ഞാനമുണ്ടായപ്പോൾ ആ കഥ മാറി. ദേഹാത്മബുദ്ധി നശിച്ചു, അത് അസത്യമാണെന്ന് ബോധിച്ചു. നശിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താണ്? അസത്യമാണെന്ന് ബോധിക്കുക, ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അസത്യമെന്ന് ബോധിക്കുക. എന്നാലും വീണ്ടും എന്ത് വരുന്നു? ദിഗ്ഭ്രാന്തി പോലെ തന്നെ ദേഹാത്മബുദ്ധി വരുന്നു. ദേഹാത്മബുദ്ധി ആശ്രയിച്ച് വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നു. ദേഹാത്മബുദ്ധി ആശ്രയിക്കാതെ വ്യവഹാരം നടക്കത്തില്ല. പക്ഷെ അത് ബാധിതമായതിന് ശേഷം സംഭവിക്കുന്നതുകൊണ്ട് അതിനെ ബാധിത അനുവർത്തി എന്ന് പറയും. വ്യത്യാസമുണ്ട്. മുമ്പുണ്ടായിരുന്നതിൽ നിന്നും ഇതിന് വ്യത്യാസമുണ്ട്. അല്ല, തത്വജ്ഞാനം കൊണ്ട് രജ്ജുസർപ്പം പോലെ ഭ്രാന്തിയും ഭ്രാന്തിയുടെ വിഷയമായ സർപ്പവും അപ്രത്യക്ഷമായിരുന്നെങ്കിൽ പിന്നെ അവിടെ ബാധ്യത അനുവർത്തിയൊന്നുമില്ല. ആ പ്രതീതിയൊന്നും പിന്നീട് ഉണ്ടാകുന്നില്ല. ഇനി അവിടെ വേണമെങ്കിലും ബാധ്യത അനുവർത്തി പറയാം എന്ന് പറഞ്ഞാൽ അതിന് സർപ്പപ്രതീതിയില്ല. സർപ്പത്തെ കണ്ട ഭയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വീണ്ടും സർപ്പം കണ്ടപ്പോൾ ഭയമുണ്ടായി. അതിത് ബാധിതമായെങ്കിലും ഭയവും മറ്റും അനുവർത്തിക്കാം കുറച്ച് സമയത്തേക്ക്. പൂർണ്ണമായും അവിടെ ബാധിതം. പക്ഷേ അതിന് വ്യത്യാസമുണ്ട്. സർപ്പത്തെ കാണുമ്പോൾ അയാൾക്ക് ഭ്രാന്തി ഉണ്ടായി, ഭ്രാന്തിയോടൊപ്പം ഉണ്ടായതാണ് ഭയം. ഭ്രാന്തി മാറി സർപ്പത്തിൻ്റെ പ്രതീതിയില്ല. പ്രതീതിയില്ലെങ്കിലും ഭയം അനുവർത്തിക്കുന്നു. അത് വേറൊരു തരത്തിലാണ്. ഇവിടെ അങ്ങനെയല്ല, പ്രതീതി തന്നെയുണ്ട്. ദിഗ്ഭ്രമത്തിൻ്റെ ആ അനുഭവം തന്നെയുണ്ട്. ഇതുക്ക് കിഴക്ക് പടിഞ്ഞാറാണെന്നുള്ള ആ അനുഭവം തന്നെയുണ്ട്. അത് തന്നെയാണ് ഇവരും മരിച്ചിരിക്കുന്നില്ല. പിന്നെ അതിനെ തുടർന്ന് വരുന്ന ബാക്കിയുള്ള വ്യവഹാരങ്ങളുമെല്ലാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, ഇന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് വ്യത്യാസം. ഭ്രാന്തി ഉണ്ടാകുന്നതും അത് മാറുന്നതുമെല്ലാം ഈ വ്യാവഹാരികമായ അനുഭവത്തിൻ്റെ തലത്തിലാണ്. പക്ഷെ ഭ്രാന്തി വരുമ്പോൾ പറയും അത് വ്യവഹാരത്തിൽ പെടുന്നതല്ല, അത് പ്രാതിഭാസികമാണ്, അതിന് വ്യവഹാരത്തിലുള്ളതല്ല. ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ ഭ്രാന്തിക്ക് മുമ്പുള്ളതാണ് വ്യവഹാരമെന്ന് പറയുന്നത്. ഭ്രാന്തി സമയത്ത് പ്രാതിഭാസികം എന്ന് പറയും. കാരണം വ്യവഹാരമായിട്ട് ബന്ധമല്ല അനുഭവത്തിന്. പക്ഷേ അനുവർത്തി സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വ്യവഹാരമായിട്ട് ബന്ധമുണ്ട്. പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ വ്യവഹാര സത്തയില്ല, വെറും കാൽപ്പനിക സത്തയുള്ളൂ. സത്യത്വം നമ്മൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യവഹാരത്തിലാണ്. അതിൽ നിന്ന് മാറി വെറും കാൽപ്പനികമായ ഒരു തത്വത്വം എങ്ങനെ പറഞ്ഞാൽ യഥാർത്ഥ സർപ്പത്തിനുള്ള സത്യത്വവും പ്രാതിഭാസിക സർപ്പത്തിനുള്ള സത്യത്വവും നമ്മളുടെ വ്യത്യാസം. സ്വാഭാവികം എന്ന് പറയുന്ന എല്ലാത്തിനും പറയാം, യഥാർത്ഥ സർപ്പത്തിനും കാൽപ്പനിക സർപ്പത്തിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. യഥാർത്ഥ സർപ്പത്തിന് ഒരിക്കലും ബാധ സംഭവിക്കുന്നില്ല, എന്നുവെച്ചാൽ ജഗത്തിന് ബാധ സംഭവിക്കുന്നില്ല, തത്വജ്ഞാനം കൂടാതെ ബാധ സംഭവിക്കുന്നില്ല. ഇതങ്ങനെയല്ല, ഭ്രാന്തി ഏത് സമയം ഉണ്ടാകുന്നു, ഏത് സമയമാണ് ബാധ സംഭവിക്കുന്നു, അതിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. വ്യാവഹാരികമായ യാഥാർത്ഥ്യ ജ്ഞാനം മതി. ഈ ദൃഷ്ടാന്തം ത്തിലൂടെ രജ്ജുസർപ്പം പോലെയുള്ള നിവൃത്തി തത്വജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നില്ല പ്രപഞ്ചത്തിൻ്റെ എന്ന് മനസ്സിലാക്കാം. രജ്ജുസർപ്പത്തിൻ്റെ ദൃഷ്ടാന്തം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പ്രതീതി തന്നെ അസ്തമിച്ചു പോകും. യഥാർത്ഥ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രതീതിയില്ല, ജഗത് പ്രതീതി തന്നെ പോകുന്നു. ഭ്രാന്തിയോ ഭ്രാന്തിയുടെ വിഷയമോ പിന്നെ അനുഭവത്തിൽ വരുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു തത്വജ്ഞാനം എന്ന് പറയണമെങ്കിൽ, ഇവിടെ അങ്ങനെ തന്നെ സംഭവിക്കണം എന്ന് പറയണമെങ്കിൽ, ആ തത്വജ്ഞാനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയിൽ സംഭവിക്കുന്നു. പ്രപഞ്ചം പ്രത്യക്ഷമായിരിക്കുന്ന അവസ്ഥയെ സംഭവിച്ചാൽ പറ്റില്ല. പ്രപഞ്ചം തന്നെ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന ഒരവസ്ഥയെ സംഭവിക്കുന്നു. അങ്ങനെ ഒരവസ്ഥ എന്ന് പറയുന്നതാണ് സമാധി. ജഗത്ത് രജ്ജസർപ്പം പോലെ തന്നെ അപ്രത്യക്ഷമാണ്. അപ്പോൾ സമാധിയിൽ ജ്ഞാനമുണ്ടാകുന്നു. ജ്ഞാനമുണ്ടാകുമ്പോൾ പ്രപഞ്ചം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. ചിലങ്ങനെ ഒരു ജ്ഞാനമുണ്ടായി അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ നീ ജ്ഞാനത്തെക്കുറിച്ച് സമാധിയെക്കുറിച്ചൊക്കെ ആര് ഉപദേശിക്കും? പിന്നെ ഇത് ഉപദേശിക്കണ്ടേ? ജ്ഞാനമുണ്ടായി എല്ലാം അപ്രത്യക്ഷമായി. ജ്ഞാനത്തിൽ അപ്രത്യക്ഷമായി ഇത് എങ്ങനെ ഉപദേശിക്കും? ഉപദേശിക്കണമെങ്കിൽ വീണ്ടും ഇതെല്ലാം പ്രത്യക്ഷമാകണം. അപ്രത്യക്ഷമായിട്ട് പ്രത്യക്ഷമാകണം. പ്രതീതി തന്നെ ഇല്ലാതായിട്ട് പ്രത്യക്ഷമാകണം. എന്നുവെച്ചാൽ സമാധിയിൽ നിന്ന് വീണ്ടും ഉണർന്നു വരണം. അതെങ്ങനെ സംഭവിക്കും? അത് പ്രാരബ്ധം കൊണ്ടുവരുന്നു. ശരി, ഉണർന്നു വന്നു. ഉണർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഉണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാരബ്ധം നശിക്കണ്ടേ? വീണ്ടും സമാധിയിലേക്ക് പോവുക, വീണ്ടും ഉണർന്നു വരും, ഇത് ആവർത്തിക്കുക. അതിൻ്റെ ആവർത്തനം കൊണ്ട് പിന്നെ ഒരിക്കലും ഇത് വരാത്ത രീതിയിൽ അപ്രത്യക്ഷമാകുന്നു. അപ്പൊ സമാധി ഉത്ഥാന, സമാധി ഉത്ഥാന ഇങ്ങനെയുള്ള ഇതിലൂടെ ഈ സമാധി പരിശീലനത്തിൻ്റെ ആവൃത്തിയുണ്ട്. അതുവരെ പ്രാരബ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് പ്രപഞ്ചം പ്രതീതമാകുന്നു സമാധി വന്നയാളിനും എന്ന് കഴിഞ്ഞാൽ ഒരിത്തിരി പ്രാരബ്ധം. വേറെന്ത് പറയാൻ? ജ്ഞാനം വന്ന അജ്ഞാനം നശിച്ചെല്ലാം പോയി, വീണ്ടും പ്രതീതമാകും. അപ്പൊ നിവൃത്തി എന്ന് പറയുന്നതിന് സമ്പൂർണ്ണ നാശം എന്നുള്ള അർത്ഥം എടുത്താലും അതും പ്രാരബ്ധ രൂപത്തിൽ വീണ്ടും ഇത് പ്രകടമാകുന്നു. അവിടെ പറയും സമാധിയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ പറയും. അങ്ങനെ സമാധി നശിച്ച് ഉണർന്നു വരുന്നു, ഉണർന്നു വരുന്നയാളും മനസ്സിലാക്കുന്നു സമാധിയിലുണ്ടായ ജ്ഞാനത്തിൻ്റെ സംസ്കാരം ഉള്ളതുകൊണ്ടാണ് മനസ്സിലാക്കുന്നു ഇത് അസത്യമാണ് എന്ന് മനസ്സിലാക്കും. വീണ്ടും ഇത് അനുവർത്തിച്ചാണ്. അതാണ് സമാധി കൊണ്ടുള്ള പ്രയോജനം. അതിന്റെ വ്യത്യാസമുണ്ട്. അതായത് മുമ്പ് സമാധി പോകുന്നതിന് മുമ്പ് ഇതെല്ലാം സത്യമായി അനുഭവിച്ചുകൊണ്ടിരുന്നു, ദേഹാത്മബുദ്ധി ഉൾപ്പെടെയുള്ളതല്ല. ഈ അനുഭവം എന്ന് പറയുന്നത് വാസ്തവമായിട്ടുള്ള അനുഭവമാണ്. ദേഹാത്മബുദ്ധി എന്ന് പറയുന്നത് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടാണ്, ജഗത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്തായിട്ടാണ്. എന്നുവെച്ചാൽ ഈ അനുഭവം എന്ന് പറയുന്നത് അപരോക്ഷമാണ്. ദേഹാത്മബുദ്ധി ആയാലും ജഗത് സത്യത്വബുദ്ധി ഇതിനെ ഇല്ലാതാക്കണമെങ്കിൽ ഏതുപോലെ രജ്ജുവിലും സർപ്പജ്ഞാനും ഉണ്ടാവും. അതുണ്ടാകുന്ന സമയത്ത് അത് അപരോക്ഷമാണ്, പ്രത്യക്ഷമാണ്. അവിടെ മറ്റ് ഒന്നുമല്ല, ജ്ഞാനം ശരിക്കും പ്രത്യക്ഷമായിരിക്കും, അപരോക്ഷമായിരിക്കും. ഉടൻ തന്നെ വരുന്നത് സർപ്പമാണെന്ന്. അപ്പോൾ അപരോക്ഷം ജ്ഞാനം കൊണ്ട് രണ്ടാമത് വന്ന ആദ്യത്തെ അപരോക്ഷം ജ്ഞാനം നിവർത്തിക്കുന്നു. ഇവിടെ വീണ്ടും ഒരു സർപ്പജ്ഞാനം തന്നെ വേണ്ടി വരുന്നു, അപരോക്ഷമായ. അതുപോലെ ഇവിടെ ദേഹാത്മബുദ്ധി പ്രപഞ്ച സത്യത്വ ബുദ്ധി എല്ലാം അപരോക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മാറ്റുന്നതിന് വേണ്ടി ഒരു അപരോക്ഷ ജ്ഞാനം തന്നെ വരണം. അങ്ങനെ ഒരു അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് സമാധിയിലെ ഉണ്ടാകത്തുള്ളൂ. ആ ഒരു അപരോക്ഷ ജ്ഞാനം അതെന്താണ്? അങ്ങനെ വരുന്ന ഒരു അപരോക്ഷ ജ്ഞാനം, ഇത് അസത്യമെന്ന് ബോധിക്കുന്ന അപരോക്ഷ ജ്ഞാനം, അതിന് വിശദീകരിക്കാൻ പറ്റില്ല. അത് സമാധിയിൽ ഒരാൾ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായാലേ അത് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേറെ വിശദീകരണമൊന്നുമില്ല. സമാധി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അങ്ങനെ ഒരു അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു. ബ്രഹ്മസത്യം ജഗത് മിഥ്യ, അത് ജഗത്തിൻ്റെ മിഥ്യാത്വത്തെ ബോധിപ്പിക്കുന്നു. സമാധി വിട്ടാലോ അതിൻ്റെ സംസ്കാരം ഉണ്ടാകും. സംസ്കാരം കൊണ്ട് അതിന് മുമ്പുള്ളതുപോലെയല്ല, അപരോക്ഷജ്ഞാനത്തെ അപരോക്ഷജ്ഞാനം നശിപ്പിച്ചതുകൊണ്ട് പിന്നീടുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് സമാധിക്ക് ശേഷം വരുന്ന ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ, അല്ലാത്ത ഒരാൾക്ക് മനസ്സിലാകത്തില്ല. അത് എങ്ങനെയിരിക്കും? ഏതുപോലെ എന്ന് വെച്ചാൽ രജ്ജു സർപ്പജ്ഞാനത്തിന് ശേഷം ഉണ്ടാകുന്ന രജ്ജുജ്ഞാനം ആ ഭ്രാന്തി മാറിയ ഒരാൾക്ക് മനസ്സിലാവും, ഭ്രാന്തിയിലിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് അപരോക്ഷമായിരിക്കുന്ന ഭ്രമത്തെ അപരോക്ഷമായ ഒരു ജ്ഞാനം കൊണ്ട് നശിപ്പിക്കണമെങ്കിൽ സമാധി കൂടാതെ സാധ്യമേ അല്ല. അത് അങ്ങനെ ഒരാൾക്ക് മാത്രമേ വീണ്ടും വ്യവഹാരത്തിൽ വരുമ്പോൾ ജഗത്ത് അസത്യമാണെന്നുള്ള അപരോക്ഷ ബുദ്ധി ഉണ്ടാകും. ബ്രഹ്മം സത്യമാണ് എന്നുള്ള അപരോക്ഷ ജ്ഞാനം ഉണ്ടാകും. ദേഹാത്മബുദ്ധി നശിച്ചിട്ട് താൻ ആത്മാവാണെന്നുള്ള അപരോക്ഷബോധം ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് സമാധിയിൽ പ്രവേശിച്ച ഒരാൾക്ക് മാത്രമേ സാധ്യമാകൂ എന്നാണ് സമാധിയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നു. ആണ് അതിൻ്റെ വ്യത്യാസം. അവിടെയും പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നു, പക്ഷെ അനുഭവത്തിന് അതാണ് അപരോക്ഷ ജ്ഞാനം എന്നാണ് പറയുന്നത്. സമാധിജ്ഞാനം കൊണ്ട്, സമാധിജ്ഞാനം എന്ന് പറയുന്നത് തത്വജ്ഞാനമാണ്. പിന്നെ എല്ലാ ഭ്രാന്തികളും എല്ലാം അവസാനിച്ചു, എല്ലാം. ഭ്രാന്തിജ്ഞാനം എന്ന് പറയുമ്പോൾ വിഷയത്തോട് കൂടിയതാണ്, ഞാനും വിഷയം എല്ലാം അവസാനിച്ചു. പക്ഷെ വീണ്ടും ഉണർന്നു വരുന്ന എന്തുകൊണ്ട്? പ്രാരബ്ധം കൊണ്ട്. വീണ്ടും ഇതെല്ലാം പ്രതീതമായാലും പിന്നീട് അയാളുടെ അനുഭവത്തിന് വ്യത്യാസമുണ്ട്. സമാധിക്ക് മുമ്പുള്ള അനുഭവം പോലെയല്ല. അയാൾ ഞാൻ ഇതുവരെ സമാധിയിലായിരുന്നു, ബ്രഹ്മസത്യമാണ്, ജഗത്ത് മിഥ്യയാണെന്നുള്ള അപരോക്ഷം ഞാൻ ഉണ്ടാകുന്നത് സമാധിക്ക് ശേഷം. സമാധി പോയിട്ട് വരുന്ന ഒരാൾക്ക് മാത്രമേ അത് പിടികിട്ടത്തുള്ളൂ. അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റില്ല. സമാധിയെ സങ്കല്പിക്കാൻ പറ്റില്ല, സമാധിക്ക് ശേഷമുള്ള ആ ജ്ഞാനത്തെയും സങ്കല്പിക്കാൻ പറ്റില്ല. അത് സമാധിയിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് മാത്രം ഉള്ള അനുഭവം. അത് സമാധി കൂടാതെ ഇട്ട് സാധ്യമാകത്തില്ല, അതിന് സമാധി കൂടിയേ തീരും. പിന്നെ അതെങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിച്ച് വെറുതെ തല ചൂടാക്കേണ്ട കാര്യമില്ല. സമാധി എല്ലാ വേറെ വഴിയില്ല. സമയ സമാധി എത്തിച്ചേരുക, അനുഭവിക്കുക, വേറെ വഴിയൊന്നുമില്ല. ചിന്തിച്ചൊന്നും മനസ്സിലാക്കാനില്ല, അനുഭവിച്ച് അറിയുക എന്ന് പറയാറില്ലേ. സമാധി ഉദ്ദേശം വരുന്ന അനുഭവിച്ചറിയണം. അപ്പൊ അതുവരെ ഉണ്ടാകുന്ന ജ്ഞാനം, വിചാരം ചെയ്തും മറ്റും ഉണ്ടാകുന്ന ജ്ഞാനം, ആ ജ്ഞാനം പരോക്ഷമാണ്. ഉപദേശം കൊണ്ട് സമാധി ഉണ്ടായാൽ ശരി, ഉപദേശിക്കുന്നു, കേട്ടുടനെ അയാൾക്ക് എന്ത് ചെയ്യുന്നു, അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നതാണ്. സമാധി പോയാൽ മതി. അല്ലെങ്കിൽ ഉപദേശിച്ചിട്ട് ശ്രവണം, ഉപദേശം, ഉപദേശം മാത്രമല്ല ശ്രവണമെന്ന് പറയുന്നു. പലതരത്തിലാ പിന്നെ വ്യാഖ്യാനിക്കുന്നു, ഓരോരുത്തരും പലതരത്തിൽ അതിനെ വിശദീകരിക്കും. ശ്രവണത്തിൽ തന്നെ വിചാരമുണ്ട്, പിന്നെ അതൊന്നുകൂടി പരിഷ്കരിച്ച് അതിനെ മനനമാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ നിധിധ്യാസനം പ്രത്യേകിച്ച് അനുഷ്ഠിക്കണം. നിധിധ്യാസനം എന്ന് പറയുമ്പോൾ ശ്രവണവും മനനവും വിട്ടിട്ട് വളരെ ഏകാഗ്രമായ ധ്യാനം. ആ ധ്യാനത്തിൽ സമാധിയിലേക്ക് എത്തിച്ചേരുന്നു. അപരോക്ഷം ഞാനും ഉണ്ടാകുമ്പോൾ അത് തന്നെ സമാധി. അല്ലെങ്കിൽ അങ്ങനെ മനസ്സേകാഗ്രമായി പ്രപഞ്ച വിസ്മൃതി സംഭവിച്ച് അവിടെ എന്താണ് ബോധ ഉദയം ഉണ്ടാകുന്നു. ബോധോദയം എന്നൊക്കെ പറയുന്നതാണ് സമാധി. അപരോക്ഷമായ ജ്ഞാനം ഉദിക്കുന്നു, അത് എല്ലാത്തിനും നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ അങ്ങനെ പറയുമ്പോൾ അതിനേറ്റവും നല്ലത് രജ്ജുസർപ്പ ദൃഷ്ടാന്തമാണ്. എല്ലാം മറഞ്ഞു പോകും. അങ്ങനെയും അദ്വൈതത്തിൽ ഒരു പ്രക്രിയ പറയുന്നുണ്ട്. പരോക്ഷം ഞാനോ എന്ന് പറഞ്ഞാൽ അസ്ഥി ബ്രഹ്മേതി ചേദ്വേദ, ബ്രഹ്മമുണ്ടെന്നറിയുന്നു, അത്രയും. അഹം ബ്രഹ്മ എന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നില്ല. അഹം ബ്രഹ്മ എന്നുള്ള ജ്ഞാനം സമാധിയിലേ ഉണ്ടാകത്തുള്ളൂ. അതിന് പറയുന്ന ഇപ്പോൾ ഒരാൾ പറയുകയാണ് കേട്ടിട്ട്, അഹം ബ്രഹ്മ എന്നുള്ള ഉപദേശം കേട്ടിട്ട് ഒരാൾ പറയുന്നു ഞാൻ അഹം ബ്രഹ്മ സ്മിയെന്ന് ഞാൻ പറയും, ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ചം വിസ്മൃതമാകുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതുപോരാ. ഇവിടെ അഹം ബ്രഹ്മ എന്ന് പറയുന്നത് പരോക്ഷ ജ്ഞാനമാണ്, അതുകൊണ്ട് കാര്യമില്ല. അപരോക്ഷ ജ്ഞാനം തന്നെ ഉണ്ടാവും അഹം ബ്രഹ്മ എന്നുള്ളത്. അതൊരു സംഭവമാണ്, സമാധി ഉണ്ടായാലേ പറ്റൂ. എന്നാ പറയും, സമാധി കൂടാതെ സാധ്യമാകത്തില്ല. രജ്ജു സർപ്പം പോലെ എന്ത് ചെയ്യുന്നു, പ്രതീതിയെല്ലാം ആ സമാധിയിൽ മറഞ്ഞു പോകുന്നു. സർപ്പജ്ഞാനം പോകണമെങ്കിൽ അപരോക്ഷ ജ്ഞാനം വേണം. എന്തിന്റെ? രജ്ജുവിന്റെ അപരോക്ഷ ജ്ഞാനം വേണം. അതെങ്ങനെ പോകുന്നു എന്നുള്ളതല്ല, രജ്ജുവിന്റെ അപരോക്ഷമായ ജ്ഞാനം വേണം. ഇയം രജ്ജു എന്നുള്ള ജ്ഞാനം വേണം, അറിവ് വേണം. ഒരു സർപ്പജ്ഞാനം പോകും. ആ അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് ഒരുപാട് കാലം യോഗശാസ്ത്രത്തിൽ പറയുന്ന പോലെ സദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. ദീർഘകാലം അഭ്യസിച്ച്, ജന്മങ്ങൾ അഭ്യസിച്ച് ദൃഢഭൂമിയിൽ എത്തിച്ചേരുന്ന ഒരാൾക്ക് മാത്രമേ ആ അപരോക്ഷ ജ്ഞാനം ഉണ്ടാവും. അതാണ് മനുഷ്യാണ് അസഹസ്രേഷു എന്നും മറ്റും പറഞ്ഞിരിക്കുന്നു. കശ്ചിത് മാം വ്യക്തി തത്വത എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അപരോക്ഷ ജ്ഞാനം. സമാധിയിൽ ഉണ്ടാകുന്നത് അത്യപൂർവം പേർക്കാണ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മജ്ഞാനം ഒരുപാട് പേർ ഉപദേശിക്കുന്നുണ്ടല്ലോ. ഉപദേശിക്കുന്ന വെച്ച ഒരാൾക്ക് അപരോക്ഷ ജ്ഞാനം ഉണ്ടായിരുന്നു തീരുമാനിക്കാൻ പറ്റത്തില്ല. അത് അപരോക്ഷ ജ്ഞാനം ഉണ്ടായില്ലെങ്കിലും ഒരാൾക്ക് ഉപദേശിക്കാം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് പറയാം ഇങ്ങനെയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അപരോക്ഷ ജ്ഞാനം ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് അപരോക്ഷ ജ്ഞാനം ഉണ്ടായി എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട് ഉപദേശിക്കാം. അങ്ങനെയും ചെയ്യാം. ഉണ്ടാവണമെന്നില്ല. അതിലധികം യുക്തിയൊന്നും ചോദ്യോത്തരമൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ? എങ്ങനെ? പൂർവപക്ഷ സമാധാനം ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലേ? സമാധിയിൽ എന്താ പൂർവപക്ഷം? എന്താ സമാധാനം? ഒന്നും പറ്റില്ല. അത് കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. അതും അപൂർവം പേർക്ക് മാത്രം ഉണ്ടാകുന്ന അനുഭവം എന്നാ പറയും. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ പ്രാരബ്ധ ശരീരം നശിക്കുമ്പോൾ വേറെ ശരീരം കിട്ടും, അത് കഴിയുമ്പോൾ വേറെ ശരീരം കിട്ടും. ഏതെങ്കിലും ഒരു ശരീരത്തിൽ തുടർന്നുകൊണ്ടിരുന്നാൽ അത് സാധിക്കും. ബഹുവിനാം ജന്മനാം അന്തേ ജ്ഞാനമാൻ മാൻ, എല്ലാത്തിനും പ്രമാണമുണ്ട്. പ്രവർത്തതേ സമഹാത്മാസ ദുർലഭ എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ. അപ്പോൾ സമാധി പ്രക്രിയ എന്ന് പറയുന്നതിന് പ്രമാണമുണ്ട്. ദിഗ്ഭ്രമ ദൃഷ്ടാന്തത്തെ എടുക്കുമ്പോൾ എന്താണ്? സത്യത്തെ അറിയുന്നു എന്താണെന്ന്, അവിടെ മിഥ്യാജ്ഞാനവും നിവർത്തിക്കുന്നു. മിഥ്യാജ്ഞാനം നിവർത്തിക്കുന്നപ്പോൾ ജ്ഞാനത്തിൽ എപ്പോഴും വിഷയം ഉണ്ടായിരിക്കും. മിഥ്യാജ്ഞാനം ഉണ്ടായാൽ ആ വിഷയം നിവർത്തിച്ചു. അല്ല, ജ്ഞാനം നിവർത്തിക്കുന്നു, വിഷയം നിവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അബദ്ധം. മിഥ്യാജ്ഞാനവും അതിൻ്റെ വിഷയവും നിവർത്തിക്കുന്നു. പിന്നെ ഒരിക്കലും തിക്നം ഉണ്ടാവില്ല അല്ലേ? പിന്നെ ഒരിക്കലും തിക്നം ഉണ്ടാവില്ല സമാധിവാദികളെ സംബന്ധിച്ചിടത്തോളം. സമാധി ദിഗ്ഭ്രമം ഒരിക്കലും നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് തോന്നുകയേ ഇല്ല അല്ലേ? സമാധിവാദികളെ സംബന്ധിച്ചിടത്തോളം, സമാധിവാദിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും എല്ലാം വീണ്ടും വരുന്നു പ്രാരബ്ധം കൊണ്ട്. അല്ല, അവിടെ പ്രാരബ്ധം അംഗീകരിക്കുന്നു. ഒരു സമാധി പോയിട്ട് തിരിച്ചു വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. സമാധി പോയതോടുകൂടി തന്നെ വെടിയാവുകയാണെങ്കിൽ പിന്നെ ഇത് ആര് ആരോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും? സമാധി കുറിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സമാധി പോയി, ക്ലോസ്. പിന്നെ സമാധിയെക്കുറിച്ച് ആര് പറയും? ഇപ്പൊ സമാധിക്ക് ശേഷം എന്തായാലും തിരിച്ചു വന്നേ പറ്റും. അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഉപദേശി ഗുരുക്കന്മാരെ കാണത്തില്ല. വരുമ്പം വീണ്ടും ഇതെല്ലാം പഴയതുപോലെ തന്നെ തോന്നും. പക്ഷെ സമാധി പോയിട്ട് വന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്ക് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന ഒരു അപരോക്ഷ ജ്ഞാനത്തിൻ്റെ സ്മരണ, ആ ജ്ഞാനം പോയി, അതിൻ്റെ ഒരു സ്മരണയുണ്ട്. അത് സാധാരണ ഉണ്ടാകത്തില്ല. വ്യവഹാരത്തിനും അത് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ജ്ഞാനം വരണമെങ്കിൽ എന്ത് വേണം? സമാധി പോകണം. ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പം എല്ലാം തോന്നും. അപ്പോ രജ്ജസർപ്പം പോലെ എല്ലാം മറഞ്ഞിട്ടും വീണ്ടും സമാധിക്ക് ശേഷം ഇതൊക്കെ എങ്ങനെ വരുന്നത്? അതിന് അവിടെ പറയാനല്ലോ എങ്ങനെയാണ് ഭയം അനുവർത്തിക്കുന്നത്. രജ്ജസർപ്പത്തിനും ഭയം അനുവർത്തിക്കുന്നില്ല, അതുപോലെ ചില കാര്യങ്ങളൊക്കെ അനുവർത്തിക്കുന്നു. ഭയകമ്പാദികൾ അനുവർത്തിക്കുന്ന പോലെ സമാധിക്ക് ശേഷവും ഈ പ്രപഞ്ച അനുഭവം അനുവർത്തിക്കുന്നു. അതാണ് സുഷുപ്തിയിൽ നിന്നും സമാധിക്കുമുള്ള വ്യത്യാസം. സുഷുപ്തിയിൽ നിന്നും ഉണർന്നു വന്നു കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ, സമാധിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ അല്ല. അവിടെയാണ് സത്യത്വ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള അതോടുകൂടിയാണ് വരുന്നത്. ഇത്രയും ഉത്തരം ഉണ്ടെങ്കിൽ എങ്ങനെ സമാധി പ്രക്രിയവാദികൾക്ക് ഇത്രയും ഉത്തരം ഉണ്ടെങ്കിൽ സമാധി പ്രക്രിയ അംഗീകരിക്കാത്തവർ എന്തുകൊണ്ട് അംഗീകരിക്കാത്ത? സമാധി കിട്ടാത്തോണ്ട്. സമാധിയില്ലാതെ എന്തെങ്കിലും സമാധി അംഗീകരിക്കാൻ പറ്റും? സമാധി വേണ്ടേ? ഈ പറയുന്ന പോലെ സമാധി ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ ഇത് ഭക്തന്മാരെ മുമ്പിൽ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അനുഭവമില്ലാത്ത കാര്യം എന്തിനാ പറയുന്നതെന്ന് ചോദിക്കത്തില്ലേ? നിങ്ങൾക്ക് അനുഭവമില്ലാത്ത കാര്യം നിങ്ങൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും സ്വാനുഭവം ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് ശ്രദ്ധ വരത്തില്ലല്ലോ. ഇപ്പൊ ഗുരു സമാധി അനുഭവിച്ചിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ശിഷ്യനും തലകുത്തി മറിയാൻ തുടങ്ങും സമാധിക്ക് വേണ്ടി. അല്ലെങ്കിൽ ശിഷ്യൻ എന്ത് വിചാരിക്കും? ഗുരുവിന് പോലും ഇത് കിട്ടിയില്ല, പിന്നെ ഞാനും ശ്രമിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ബോധമുള്ള ഏതെങ്കിലും ശിഷ്യൻ പിന്നെ സമാധിക്ക് ശ്രമിക്കും, ഗുരുവിനെ കിട്ടുന്നില്ല സമാധി, പിന്നെ ശിഷ്യ എങ്ങനെയാ സമാധിക്ക് ശ്രമിക്കുന്നു? ചോദിക്കുമല്ലോ, അപ്പൊ ശാസ്ത്രത്തിൽ ഗുരുവിന് ശ്രദ്ധയില്ലായിരുന്നു? പക്ഷെ ചിന്തിക്കുമല്ലോ, ഗുരുവിന് ശ്രദ്ധയുണ്ടായിട്ട് ഒരു പ്രയോജനമില്ലെങ്കിൽ പിന്നെ തനിക്ക് ശ്രദ്ധയുണ്ടായിട്ട് എന്താ കാര്യം? ഗുരുവിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ പിന്നെ തനിക്കെങ്ങനെ സംഭവിക്കും? എന്തായാലും തന്നെക്കാളും ശ്രേഷ്ഠനാണല്ലോ ഗുരു, അതുകൊണ്ടല്ലേ ഒരാളെ ഗുരുവായി സ്വീകരിക്കുന്നു. ഗുരുവിനും ഉണ്ടായില്ലെങ്കിൽ പിന്നെ അപ്പോ ശിഷ്യനിൽ എന്ത് വരും? സംശയം വരും, നടക്കുന്ന കാര്യമാണോ? അപ്പോ ശിഷ്യനും പിന്നെ ശിഷ്യന്മാരോട് പറയേണ്ടി വരും, എന്റെ ഗുരുവിന്റെ ഗുരുവിന് കിട്ടി എന്ന് പറയേണ്ടി വരും. എല്ലാം പിന്നെ ഒരു ആദി ഗുരുവിലേക്ക് പോകും, ബാക്കി ആർക്കും ഇത് നടപ്പുള്ള കാര്യമല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ സമാധി പ്രക്രിയ പറയണമെങ്കിൽ സമാധി ഉണ്ടായാലും ഇല്ലെങ്കിൽ അത് ഉണ്ടായി എന്ന് തന്നെ ഉറപ്പിച്ച് ശിഷ്യന്മാരോട് പറയണം, അല്ലെങ്കിൽ പിന്നെ അത് പറയാൻ പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവമില്ലാത്ത കാര്യം ഇങ്ങനെ പറയും. പിന്നെ അതൊരു തട്ടിപ്പ് അല്ലേ ആകത്തുള്ളൂ. അതുകൊണ്ട് സമാധി പ്രക്രിയ പറയുമ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്ന പല പണ്ഡിതന്മാരും പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞാൻ സമാധിയിൽ ബ്രഹ്മാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പരസ്യമായി പറയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വീകരിക്കത്തില്ല. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ മിഥ്യാബുദ്ധിയും വിഷയവും നിവർത്തിക്കും, രണ്ടും നിവർത്തിക്കും. അതായത് മരുമരീചികയിൽ ജലം എന്നുള്ള ബോധമുള്ളപ്പോൾ അവിടെ ആ ബോധമുണ്ട്, ജലവുമുണ്ട്, രണ്ടും അയാൾ അനുഭവിക്കുകയാണ്. ദൂരാണെങ്കിലും ജലത്തെയും കാണുന്നുണ്ട്, അയാളുടെ ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമാണ് ജലം, കാണുന്നുണ്ട്, കാഴ്ചക്കേ ഉള്ളൂ, ബോധമുണ്ട്. എങ്ങനെയാണോ തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വസ്തുവിനെ അറിയുമ്പോൾ അയാൾ അറിയുന്നു അയാളുടെ മുമ്പിലെ വസ്തുവുണ്ട്, അയാൾക്ക് സത്യത്വ ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഭ്രാന്തിയാണെന്നാണ് ഇവിടെ. അപ്പോൾ ഭ്രാന്തി നിവർത്തിക്കുന്നു, ഭ്രാന്തി നിവർത്തിക്കുന്നു, ആ വിഷയം നിവർത്തിച്ചു, ഭ്രാന്തിയിലുണ്ടായിരുന്ന വിഷയം നിവർത്തിച്ചു. എന്നുവെച്ചാൽ ജലവും പോയി, രണ്ടും പോയി. അത് പോവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ അങ്ങനെ പ്രതീതമായിരുന്നത് പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് അസത്യമൊന്നും ബോധിച്ചു. അങ്ങനെ ബോധിച്ചു കഴിഞ്ഞതിന് ശേഷവും അവിടെ എന്താണോ നേരത്തെ ജലമെന്ന് ധരിച്ചിരുന്നത്, അനുഭവത്തിന് വിഷയമായിരുന്നത്, അത് തന്നെ വീണ്ടും അനുവർത്തിക്കുന്നു, അതും മറയുന്നില്ല. ജലമെന്ന അനുഭവത്തിന് വിഷയമായിരുന്ന എന്താണോ അത് അനുവർത്തിക്കുന്നു, മറഞ്ഞു പോകുന്നില്ല. അത് ജലമെന്നുള്ള ബോധവും ആ സമയത്ത് ആ ബോധത്തിന് വിഷയമായിരുന്ന ജലവും ആ സമയത്തും ഉണ്ടായിരുന്നു, അതും മറഞ്ഞു പോയെങ്കിലും വീണ്ടും അനുവർത്തിക്കുന്നുണ്ട്. അത് ജലമല്ല അനുവർത്തിക്കുന്നു, അയാൾക്ക് മനസ്സിലായി ജലമല്ല, അയാൾ തിരിച്ചറിയുന്നു, മറ്റൊന്നായിട്ടറിയുന്നു. അത് ജലം പോലെ പ്രതീതമാകുന്നു, ഒരു യഥാർത്ഥ വസ്തുവാണ്, പ്രകാശമാണ്, അയാൾ തിരിച്ചറിയുന്നു. തിരിച്ചറിയുമ്പോൾ അവിടെ നിവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്വ ബുദ്ധിയുണ്ട്, അസത്വത്വ ബുദ്ധിയാണ് നിവർത്തിച്ചത്. അസത്വത്വ ബുദ്ധിയോടുകൂടി ഇരുന്ന വിഷയം നിവർത്തിച്ചു. എന്നാൽ എന്താണോ അവിടെ വാസ്തവത്തിലുള്ളത് അത് വീണ്ടും, ആ വാസ്തവം എന്ന് പറയുന്നത് പാരമാർത്ഥികമല്ല, ആപേക്ഷികമായി അതെല്ലാം വീണ്ടും അനുവർത്തിക്കുന്നു. വ്യാവഹാരികമായി വാസ്തവത്തിലുള്ളത് അനുവർത്തിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിഷയത്തിനും ശരീരത്തിൻ്റെ വിഷയത്തിനും അങ്ങനെ തന്നെ വ്യാവഹാരികമായി യാഥാർത്ഥ്യമുള്ള ശരീരവും പ്രപഞ്ചവുമെല്ലാം പഴയതുപോലെ തന്നെ തുടരുന്നു. അതിലുള്ള സത്യത്വ ബുദ്ധി, ആ ബുദ്ധിക്ക് വിഷയമായിരുന്ന സത്യത്വം അത് നിവർത്തിക്കുന്നു. അവിടെയും നിവൃത്തിയുണ്ട്, അതില്ലല്ലോ. അവ നിവൃത്തി എന്ന് പറയുന്നതിന് അവിടെ തത്വജ്ഞാനം കൊണ്ട് പ്രതീതിയോടെ നിവർത്തിക്കുന്നു എന്നർത്ഥമുണ്ട്. അതാണ് ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. തത്വജ്ഞാനത്തിന് മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അത് തന്നെ തത്വജ്ഞാനത്തിന് ശേഷവും അനുവർത്തിക്കുന്നു. അതേ വിഷയത്തെ സംബന്ധിച്ചുള്ള അറിവും ആ അറിവിന്റെ വിഷയവും നിവർത്തിച്ചു. ഇപ്പൊ ശരീരത്തിൽ ഉള്ള സത്യത്വ ബുദ്ധിയും അതിന്റെ വിഷയമായിരുന്നു സത്യത്വം നിവർത്തിച്ചു. എന്നാൽ ശരീരപ്രതീതി, ജഗത് പ്രതീതി, അതോടൊപ്പം തന്നെ അതിനൊക്കെയുള്ള സത്യം എന്നുള്ള ബോധം, അത് വീണ്ടും അനുവർത്തിക്കുന്നു. പക്ഷെ ആ ബോധം, ആ ബോധത്തിന് വിഷയം എല്ലാം അസത്യമെന്ന് ബോധിച്ചതുകൊണ്ട് അത് നിവർത്തിച്ചു എന്ന് പറയുന്നു. അസത്യമെന്ന് ബോധിച്ചാലും അനുവർത്തിക്കുകയാണെങ്കിൽ അത് നിവർത്തിയാണ്. അസത്യമെന്ന് ബോധിച്ചതിന് ശേഷം അത് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ അത് നിവർത്തിയാണ്. അല്ല, ഒരു ഒരു ഭ്രാന്തിയിൽ സത്യബുദ്ധി ഉണ്ടായാലേ ആ ഭ്രാന്തി നിവർത്തിക്കത്തുള്ളൂ, അല്ലാതെ നിവർത്തിക്കില്ല. സത്യം എന്താണെന്ന് അവിടെ അറിയുന്നു. സത്യം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഭ്രാന്തിയല്ല, ഭ്രാന്തി നിവർത്തിച്ചു. അതിപ്പോ നമുക്ക് വ്യാവഹാരികമായ അനുഭവത്തില് എത്ര തവണ രജ്ജസർപ്പ ഭ്രാന്തി ഉണ്ടാവുന്നു, വീണ്ടും അത് മാറുന്നു, വീണ്ടും ഉണ്ടാവുന്നു ഭ്രാന്തി, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് സംഭവിക്കാം. അത് മുമ്പുണ്ടായ ഭ്രാന്തി, മുമ്പുണ്ടായ സത്യജ്ഞാനമല്ല, പുതിയ പുതിയ പുതിയ ഭ്രാന്തിയും പുതിയ സത്യജ്ഞാനവും ഉണ്ടാവുന്നു. അത് വ്യാവഹാരികമായ ഭ്രാന്തിയിലല്ല, അതുകൊണ്ടാണ് ഒരിക്കൽ അത് ബോധിച്ചു കഴിഞ്ഞാലും വീണ്ടും ഉണ്ടാവുന്നു. അപ്പൊ ശരിക്കും ദിഗ്ഭ്രാന്തി ഇതിന്റെ ഉദാഹരണമായിട്ട് ശരിക്കും പറയാൻ പാടില്ല അല്ലേ? ശരിക്കും സമ്യജ്ഞാനത്തിന്റെ ഉദാഹരണമായിട്ട് ദിഗ്ഭ്രാന്തി പോകുന്ന ഉദാഹരണം പറയാൻ പാടില്ല. പറയാം, എന്താ കുഴപ്പം പറയുന്നതിന്? എന്താ, അത് അവിടെ തന്നെ വീണ്ടും ഉണ്ടാവുകയല്ലേ? ഏത് ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും ദിഗ്ഭ്രാന്തി ഉണ്ടാവുകയല്ലേ? ഇല്ല, അവിടെ സത്യജ്ഞാനം ഉണ്ടായപ്പോ ഭ്രാന്തി മാറിയല്ലോ. ഉദാഹരണം പറയുന്നത് സത്യജ്ഞാനം കൊണ്ട് ഭ്രാന്തി മാറി എന്നുള്ളതിനാണ് ആ ഉദാഹരണം എടുക്കുന്നത്. രണ്ടാമത് വരുന്നത് എന്താണ്? പ്രതീതിക്ക് ഉദാഹരണമാണ്. ഭ്രാന്തി മാറിയതിന് ശേഷവും അയാൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അത് പ്രതീതിക്ക് ഉദാഹരണമാണ്. വീണ്ടും അങ്ങനെ തോന്നുന്നത് കാനൽ ജലത്തിൽ അത് വരുന്നുണ്ടല്ലോ. പ്രതീതിക്ക് ഉദാഹരണമായിട്ട് കാനൽ ജലം എടുത്താൽ പോരെ, അതിനേക്കാളും കൂടുതൽ ഭ്രമം ഉണ്ടാവുന്ന ഒരു ഉദാഹരണമല്ലേ ദിഗ്ഭ്രാന്തി? ഭ്രമമുണ്ടായി, ഭ്രമമുണ്ടായി അത് മാറുകയും ചെയ്തു അതേ സ്ഥലത്ത്. ഉണ്ടായ ഭ്രമം മാറിക്കഴിഞ്ഞു. രണ്ടാമത് വരുന്ന എന്താണ്? മാറിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരനുഭവം. ഭ്രമം വന്നതിന് ശേഷം വന്നു, അത് അസത്യമെന്ന് ബോധിച്ചു. ദേഹാത്മബുദ്ധിയിലും അങ്ങനെ തന്നെ. ദേഹാത്മബുദ്ധി ദിഗ്ഭ്രാന്തി ഒരുപോലെ തന്നെ. ദേഹാത്മബുദ്ധിയിലും അത് ഭ്രാന്തി ഉണ്ട്, അത് അസത്യമെന്ന് ബോധിച്ചു. വീണ്ടും ദേഹത്തിൽ ആത്മബുദ്ധി വരുന്നു. ഈ രണ്ടാമത് വരുന്നത് വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭ്രാന്തി ബാധിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ബാധിച്ചു കഴിഞ്ഞാൽ, വേറൊരു കാലത്ത് വേറൊരു സമയത്ത് വീണ്ടും ഭ്രാന്തി വരാം, അങ്ങനെ സംഭവിക്കാം. ആ ഭ്രാന്തി തുടരുമോ ഇല്ലേ എന്നുള്ളതാണ് ഒരു വിഷയം. ഏത് വ്യാവഹാരികമായ ഭ്രാന്തി ആയാലും ശരി, ഒരു ഭ്രാന്തി വന്നാൽ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ നമുക്ക് അതേ സ്ഥലത്ത് അതേ രജ്ജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടാകാം. അവിടെ മുമ്പ് ഉണ്ടായ ഭ്രാന്തി തുടരുകയാണോ അതോ പുതിയത് വരികയാണോ എന്നുള്ളതാണ്. മുമ്പുണ്ടായ ഭ്രാന്തി തുടരുന്നില്ല എന്നുള്ളതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. അവിടെയാണ് ഉദാഹരണത്തിൽ മനസ്സിലാക്കുന്നത്. അത് തുടരുന്നില്ല, പിന്നെ എന്താണ് അനുഭവപ്പെടുന്നത്? അത് ഭ്രാന്തി മാറിയതിന് ശേഷമുള്ള അനുഭവം എന്ന് പറയുന്നത് ഭ്രാന്തി മാറിയതുകൊണ്ട് അത് പ്രതീതിയാണ്. അതാണ് കൂടെ പറയുന്നത്.